സൃഷ്ടത്തിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചിലടുത്ത് അദ്ദേഹം സ്വന്തം വ്യാഖ്യാനം കൊടുക്കും. ഇവിടെയും പറയുന്നത് എന്താണ് അവസാനം? അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? സമയത്തെ കുറിച്ച് അവസാനം എന്താ പറഞ്ഞത്? ഒരിക്കൽ സമാധി എത്തിക്കഴിഞ്ഞാൽ സമാധിയിൽ അങ്ങനെ ഇരുന്നാണ് പ്രപഞ്ചബോധമില്ലാതെ. അത് അപ്പൊ ആ പറയുന്നത് വരൻ മരിയാൻ മരിഷ്ഠൻ ഇവരെ കുറിച്ചാണ്, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെയും എന്തുവരും? പൂർവവാസനകൾ പെരുത്ത് പണ്ടത്തെ പോലെ പ്രപഞ്ചം തോന്നും. സമാധിക്കുന്നത് എങ്ങനെയാണോ പ്രപഞ്ചം അനുഭവപ്പെട്ടിരുന്നത് അതുപോലെ, കുറച്ചു സമയം അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണോ തനിയെ ഉണർന്നു വരുന്നത് അതുപോലെ സമാധിയിൽ നിന്നും ഉണർന്നു വരും. അതിന് കാരണം എന്താണ്? വാസനാക്ഷയം വരാത്തത്. അതുകൊണ്ടാണ് വാസ്തുതി പറയുന്നത് വാസനാക്ഷയവും വരുത്തണം എന്നാണ്. വാസനാക്ഷയം അങ്ങനെ ഒറ്റയ്ക്ക് വരത്തില്ല. തത്വജ്ഞാനവും മനോനിരോധവും രണ്ടും അഭ്യസിച്ച് അതോടൊപ്പം വാസനാക്ഷയം വരുത്തണം. അപ്പോ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നതിന്, നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നതിനും കാരണം ആയിരിക്കുന്ന സംസ്കാരം തന്നെ ഇവിടെ വാസന. വാസനയെ പലതരത്തിൽ പറയും. സദ്വാസന, അസദ്വാസന അങ്ങനെ വേർതിരിക്കും. ഇവിടെ ഇപ്പൊ പറയുന്നത് സമാധി വരെ എത്തിയതിനു ശേഷം വീണ്ടും പ്രപഞ്ചം തോന്നുന്നതിന് കാരണമായിരിക്കുന്ന ആ വാസന, അത് നശിച്ചില്ല എന്നർത്ഥം. അതിനാണ് വീണ്ടും സമാധി അഭ്യസിക്കുന്നത്. അപ്പൊ പിന്നെയും പൂർവവാസനകൾ പെരുത്ത്, അപ്പൊ അതവിടെ ഇരിക്കുന്നു എന്നർത്ഥം. സമാധി എത്തിയാലും പണ്ടത്തെ പോലെ പ്രപഞ്ചം തോന്നും, വീണ്ടും പ്രപഞ്ചം അതുപോലെ അനുഭവപ്പെടുന്നു. ഇതും മേൽപ്രകാരം ആവാതെ ഉടൻ ചിന്തിച്ച് ചിത്തിലൊടുക്കി ചിത്തായി നിൽക്കണം. വീണ്ടും എന്ത് ചെയ്യണം? ജാഗ്രത വന്നിട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ആ വിചാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം നിർഹേതുകമാണ്, ഇതിന് കാരണമൊന്നുമില്ല, അഖണ്ഡ ചിത്താണ് സത്യം, താൻ അതാണ് എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആപാദചൂടം ചിന്തിച്ച് പൂർണമായും ചിന്തിച്ച് ആപാദചൂടം പൂർണമായും പ്രപഞ്ചത്തെ വിളിച്ച് ചിന്തിച്ച് ചിത്തിലൊടുക്കി എല്ലാത്തിനെയും ചിത്തായി തന്നെ ഗ്രഹിച്ച് വീണ്ടും അവിടെ വാസനകൾ ശമിക്കുന്നു, വിലയിക്കുന്നു, ചിത്തായി നിൽക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ അഖണ്ഡ ചിത്തായി വീണ്ടും സമാധിയിലെത്തുന്നു. അങ്ങനെ നിൽക്കണം, ഇതാണ് അഭ്യാസം. അപ്പൊ വിചാരത്തിന്റെ ദാർഢ്യം കൊണ്ടേ അങ്ങനെ എത്താൻ പറ്റും. ഒരാൾക്ക് നിരന്തരം പരിശീലനം കൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ഒരാൾ വിഷയചിന്ത കൊണ്ട് വിഷയത്തിൽ മുഴുകുന്നത്, അതുപോലെ ആത്മചിന്ത കൊണ്ടാണ് ആത്മാവിൽ മുഴുകുന്നത്. വിഷയത്തെ ചിന്തിച്ചാൽ വിഷയത്തിൽ മുഴുകിപ്പോവാം മനസ്സ്, ആത്മാവിനെ ചിന്തിച്ചാൽ ആത്മാവിന് മുഴുകാം. അപ്പോൾ കേവലം വീണ്ടും ചിത്ത് മാത്രമാകുന്നു, സുഷുപ്തി പോലെ, സുഷുപ്തിയല്ല അതുപോലെ. ഇങ്ങനെ വീണ്ടും ഇത് വരും, വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും അതിൽ തന്നെ മുഴുകുന്നു, കേവലം ചിത്തായിരിക്കുന്നു, ബോധശൂന്യനായിരിക്കുന്നു. വീണ്ടും സംസ്കാരം കൊണ്ടുവന്നാൽ വീണ്ടും തിരിച്ചു പോകും. അതാണ് പറയുന്നത്. അങ്ങനെ ഒരു അവിടെ സമാധിയെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊന്നിനും താല്പര്യം വരത്തില്ല, അത് തന്നെ അയാൾ ചെയ്തുകൊണ്ടേ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത് സമാധിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ. അപ്പോ ഇങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ അശുദ്ധവാസന ക്ഷയിച്ച് ആധാരമില്ലാതെ ശുദ്ധവാസനയിൽ തന്മാത്രയിൽ തന്നെ അടങ്ങി ഈ രണ്ടു വാസനകളിലും ബന്ധിച്ചിരുന്ന അഹങ്കാരിയും കെട്ട് പൂർണമായി നിൽക്കുന്നു. ഇതൊക്കെ വാസിഷ്ഠത്തിൽ പറയുന്നത് തന്നെ പണയും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അഭ്യാസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിദ്വാസന. പിന്നെ അത് ശേഷിക്കും, മറ്റു പ്രപഞ്ചവാസനയൊക്കെ പോയാലും വീണ്ടും ധ്യാനിക്കുന്നതിനുള്ള വാസന, തന്റെ അഹന്തയെ ആശ്രയിച്ചിട്ടുള്ള വാസനകൾ അത് നിൽക്കും, സമാധിക്കുള്ള വാസന നിൽക്കും. അത് ഇതെല്ലാം എന്താണോ ഇല്ലാതാകണം. അത് മനോനിരോധവും തത്വവിചാരവും ഈ അഭ്യാസവും കൊണ്ട് സദ്വാസനയെ വളർത്തിക്കൊണ്ടുവന്നു. പിന്നെ അതും നശിക്കുന്നു, അതും വിചാരം കൊണ്ട് ഇല്ലാതാകണം. അതിനെ കുറിച്ചൊക്കെ വാസിഷ്ഠത്തിലും പറയുന്നു. ഏന ത്യജതി തത്യജ, എന്തുകൊണ്ടാണോ ഈ പ്രപഞ്ചത്തെ എല്ലാം ത്യജിക്കുന്നത്, അതിനെയും തത്വവിചാരം കൊണ്ട് അതും ത്യാജ്യമാണെന്ന് ചിന്തിച്ചുറപ്പിക്കുമ്പോൾ അതും പോകുന്നു. പിന്നെ ധ്യാനവും സമാധിയും എല്ലാം പോകുന്നു എന്നാണ് പറയുന്നത് പരിശീലിക്കുന്നവർ. അങ്ങനെ ധ്യാനവും സമാധിയും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പരിശീലനങ്ങളും പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രപഞ്ച ബോധമില്ല. അശുദ്ധവാസനയാണ് പ്രപഞ്ചത്തെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ശുദ്ധവാസനയാണ് ഇയാൾ അവസാനം സമാധിയിലേക്ക് നയിക്കുന്നത്. അതിന് ചിദ്വാസന, ചിന്മാത്രവാസന എന്നത് വാസിഷ്ഠത്തിൽ പറയും. ഇത് രണ്ടും പോണം. അവിടെ അഹന്തയെ ആശ്രയിച്ചാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ധ്യാനിക്കുന്നു, അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ധ്യാനിക്കുന്നു. അവിടെ ഇത് അഹംബോധമുണ്ട്. അപ്പോ അതും പോകണം. അപ്പോ അഹത്തെ ആശ്രയിച്ചിട്ടാണ് ആദ്യം ദുർവാസനകൾ നിന്നത്, പിന്നെ അതിനെ ആശ്രയിച്ച് തന്നെ പ്രപഞ്ചവാസന നിന്നു, പിന്നെ അതിനെ ആശ്രയിച്ച് തന്നെ സദ്വാസന വന്നു. അപ്പോൾ ഇതെല്ലാം വിചാരം ചെയ്ത് സമാധിയിലെത്തിച്ചേർന്ന് വീണ്ടും വന്നു. സമാധി വിചാരദാർഢ്യം കൊണ്ട് സമാധിയിലെത്തിച്ചേരും. സമാധിയുടെ ദാർഢ്യം കൊണ്ട് പിന്നെ ദൃഢതമുണ്ട്. അത് സമാധിയിൽ സ്ഥിരത വരും. അതിനും വാസന കാരണമായതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു അഭ്യാസം ഇല്ലാതായിത്തീരുന്നു. അത് പറയുന്നു പൂർവപൂർവ യോഗത്തിൽ പറയുന്നവര്, പൂർവപൂർവ ഭൂമികകളെ ജയിച്ച് അത് സ്വാധീനമായി പിന്നീട് വരുന്ന അവസ്ഥകളെ ജയിക്കുക. അല്ലാതെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭൂമികയെ മറികടന്നാൽ രണ്ടാമത്തെ ഭൂമിക എന്ത് ചെയ്യണം, അവിടെ അത് വ്യക്തമാകും. അല്ല മുൻകൂട്ടി എല്ലാം പഠിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ അവസ്ഥകൾ കടന്നു പോകും. വരൻ വരിയാൻ വരിഷ്ഠം എന്ന് പറയുന്ന പദവിയിലെത്തിച്ചേരുന്നു. അത് പൂർവപൂർവ യോഗ ഭൂമികളിൽ എത്തിച്ചേർന്നിട്ട് ഉത്തരോത്തര ഭൂമികളെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. എല്ലാം കൂടെ മനസ്സിലാക്കി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലാക്കുന്ന ഇത്രയും മനസ്സിലാക്കാം, എന്താണ് വരൻ വരിയാൻ വരിഷ്ഠൻ ഇത്രയും. അഭ്യാസക്രമം എന്ന് പറയുന്നത് ഓരോ ഭൂമികയിലും എത്തിയതിനു ശേഷമാണ് അടുത്ത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ അശുദ്ധവാസന ക്ഷയിച്ചു എന്നുവെച്ചാൽ പ്രപഞ്ച പ്രതീതി ഉണ്ടാക്കുന്ന ഈ വാസന എന്ത് ചെയ്യുന്നു? അശുദ്ധവാസന എന്നുമ്പോൾ ആദ്യം ദുർവാസന, പിന്നെ അതും പോയി പ്രപഞ്ച പ്രതീതി, അത് ക്ഷയിച്ച് ആധാരമില്ലാതെ ശുദ്ധവാസനയിൽ തന്മാത്രയിൽ തന്നെ അടങ്ങി നേരത്തെ പറഞ്ഞു ഇദന്ത. ഇദന്തയുടെ ആധാരം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. അതുപോലെ തന്നെ അസത് വാസനയുടെ ആധാരം എന്ന് പറയുന്നത് അസത് വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്നും വൃത്തി ഉണ്ടാവുന്നു, വൃത്തിയിൽ നിന്ന് വാസന ഉണ്ടാവുന്നു. അപ്പൊ യോഗശാസ്ത്രത്തിൽ ചർച്ച ചെയ്താണ് എങ്ങനെയാണ് വൃത്തിയിൽ നിന്ന് വാസന ഉണ്ടാവുന്നു, പിന്നെ വാസനയിൽ നിന്ന് അങ്ങനെ വൃത്തി ഉണ്ടാവുന്നു. അത് ആ ക്രമം തന്നെയാണ് ഇവിടെയും പറയുന്നത്. യോഗശാസ്ത്രത്തിൽ പറയുന്ന ഇത് തന്നെയാണ്. അപ്പൊ അഭ്യാസം കൊണ്ട്, സമാധി പരിശീലനം കൊണ്ട് അശുദ്ധവാസന ക്ഷയിച്ചു. അതിന് പിന്നെ വിഷയങ്ങളില്ല, അതിനാധാരമില്ല, ആശ്രയിക്കാനൊന്നുമില്ല, വൃത്തികളുമില്ല, വിഷയങ്ങളുമില്ല. വാസനയുടെ ആധാരം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് വൃത്തികളും വിഷയങ്ങളും. വൃത്തികളില്ലെങ്കിൽ പിന്നെ വാസനയില്ല, കാരണം വൃത്തികളിൽ നിന്നാണ് വാസന ഉണ്ടാകുന്നത്, വാസനയിൽ നിന്നാണ് വൃത്തി ഉണ്ടാകുന്നത്. ഇതൊരു ചക്രമാണ് എന്ന് പറഞ്ഞല്ലോ യോഗ ഭാഷയത്തിൽ. അതുകൊണ്ട് അശുദ്ധവാസന ക്ഷയിച്ച് ആധാരമില്ലാതെ പിന്നെ ശുദ്ധവാസനയും, പിന്നെ ശേഷിക്കുന്ന എന്താണ്? ശുദ്ധവാസനയിൽ തന്മാത്രയിൽ തന്നെ അടങ്ങി. തന്മാത്ര എന്ന് വെച്ചാൽ അത് മാത്രമായിരിക്കുന്ന അവസ്ഥ, തദേവ തന്മാത്ര, അത് തന്നെ. പിന്നെ ശേഷിക്കുന്നത് ശുദ്ധവാസന. അതിൽ തന്നെ അശുദ്ധവാസന ഇല്ലാത്തതുകൊണ്ട് പിന്നെ ശേഷിക്കുന്ന എന്താണ്? ശുദ്ധവാസന. അത് ചിദ്വാസന മറ്റേ വാസിഷ്ഠത്തിൽ പറയും ശേഷിക്കുന്നു. പിന്നെ ശേഷിക്കുന്ന വാസന എന്ന് പറയുന്നു ധ്യാനത്തിന് സമാധിക്കും ഉള്ള വാസന. അതാണ് കേവലം അവസാനിക്കുന്ന ശുദ്ധവാസന. സദ്വിചാരങ്ങൾക്കും സത്പ്രവൃത്തികൾക്കുമുള്ള വാസനയും ശുദ്ധവാസനയാണ്. അതൊക്കെ നേരത്തെ ഉള്ളത്, അവസാനം വരുമ്പോ ഇതാണ് വാസിഷ്ഠത്തിൽ പറയുന്നതനുസരിച്ച്. ശുദ്ധവാസനയിൽ തന്മാത്രയിൽ തന്നെ അടങ്ങി എന്ന് വെച്ചാൽ ശുദ്ധവാസന എന്ന് പറയുന്നത് തന്നെ അടങ്ങുന്നു. ഏത്? അശുദ്ധവാസന ക്ഷയിച്ച് ശുദ്ധവാസനയിൽ തന്നെ അടങ്ങുന്നു എന്ന് വെച്ചാൽ ശുദ്ധവാസന അടങ്ങുന്നു എന്ന് വെച്ചാൽ അശുദ്ധവാസന പോയി പിന്നീട് കേവലം ശുദ്ധവാസന നിൽക്കുന്നു എന്നർത്ഥം. അതിൽ തന്നെ അടങ്ങുന്നു. അതിന് പിന്നെ അശുദ്ധവാസനയ്ക്ക് ആധാരമുണ്ട്. വാസന എന്ന് പറയുന്ന സംസ്കാരമാണ്. പിന്നെ കേവലം ശുദ്ധ സംസ്കാരം മാത്രം നിൽക്കുന്നു. ശുദ്ധ വാസനകൾ പ്രകടമാകുന്നില്ല. തന്മാത്രയിൽ തന്നെ അടങ്ങി പിന്നെ ഈ രണ്ട് വാസനകളിലും ബന്ധിച്ചിരുന്ന അഹങ്കാരി എന്നുവെച്ചാൽ അഹംബോധം, അതാണ് അഹങ്കാരി. അഹങ്കാരി എന്ന് വെച്ചാൽ അഹംബോധം. ഈ അഹംബോധം ആശ്രയിച്ചിട്ടാണ് ഈ വാസനകളൊക്കെ നിൽക്കുന്നത്. അതിനെ ആശ്രയിച്ചിട്ടാണ് സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് താൻ അശുദ്ധ വാസനയോടുകൂടി ഇരുന്നു, അതുപോലെ തന്നെ താൻ ശുദ്ധവാസനയോടുകൂടി ഇരിക്കുന്നു. രണ്ടും താനാണ്. അപ്പൊ ഈ രണ്ടു വാസനകളും തന്നിലാണ്, അതിന്റെ ബന്ധം തന്നോടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ടു വാസനകളിലും ബന്ധിച്ചിരുന്ന അഹങ്കാരിയും എന്ന് പറയുന്നത്. രണ്ടു വാസനകളിലും അഹംബോധമുണ്ട്. അതുകൊണ്ട് ഒരാൾ അറിയുന്നു ഞാൻ ശുദ്ധവാസനയുള്ളവനാണ്, ഞാൻ അശുദ്ധ വാസനയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എനിക്ക് സമാധിയുണ്ട്, ഇങ്ങനെയൊക്കെ അറിയുന്നതുകൊണ്ടാണ് ആ അഹങ്കാരിയും നശിക്കുന്നു, സമാധിയിൽ അതും വിലയും പ്രാപിക്കുന്നു. ഇതും യോഗ പ്രക്രിയ അനുസരിച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് എന്താണ്? പൂർണമായി നിൽക്കുന്നു, അത് നേരത്തെ പറഞ്ഞ അഖണ്ഡ സച്ചിദാനന്ദമായി നിൽക്കുന്നു. അവിടെ പിന്നെ മറ്റൊന്നുമില്ല, വാസനയില്ല, അഹംബോധമില്ല, കേവലം അഖണ്ഡ സച്ചിദാനന്ദം. പക്ഷേ എന്നാൽ ഈ സ്ഥാനം ചിത്തുമല്ല, ജഡവുമല്ല, സത്തുമല്ല, അസത്തുമല്ല, അങ്ങനെയാണ് പറയുന്നത്. എന്താണ് ചിത്തുമല്ല, ജഡവുമല്ല, സത്തുമല്ല, അസത്തുമല്ല എന്ന് പറഞ്ഞാൽ അത് വ്യവഹരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഉണർന്നിരിക്കുമ്പോൾ ഇതിനെ സത്തെന്നും ഇതിൽ നിന്ന് ഭിന്നമായതിനെല്ലാം അസത്തെന്നും ഇതിനെ ചിത്തെന്നും അതിൽ നിന്നും ഭിന്നമായതിനെല്ലാം ജഡമെന്നും എല്ലാം പറയും അത് വ്യവഹാരത്തിൽ. പക്ഷെ ഇങ്ങനെയൊരു സമാധിയിലൂടെ ഇങ്ങനെ അഹവും അഹംബോധവും നഷ്ടപ്പെട്ടിരുന്നാണ് ആ സ്ഥാനത്തിൽ. പിന്നെ അവിടെ വിവരിക്കാൻ വാക്കില്ല, മനസ്സില്ല, ശരീരമില്ല. വ്യവഹാരം ഒന്നുകിൽ പ്രവൃത്തി രൂപത്തിൽ ശരീരം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്താരൂപത്തിൽ നടക്കണം, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും വാക്കുകൊണ്ട് പറയും. ഇത്തരത്തിലുള്ളൊരു വ്യവഹാരവും നടക്കുന്നില്ല, അതുകൊണ്ട് അനുവചനീയം എന്നെ അങ്ങനെ പറയാൻ പറ്റും, നിർവചിക്കാൻ കഴിയത്തില്ല. ജാഗ്രത നിർവചിക്കുന്നുണ്ട്, പക്ഷെ സമാധിയുടെ പരമകാഷ്ഠയിൽ എത്തിച്ചേർന്ന പിന്നെ അവിടെ ബോധമില്ലല്ലോ. അവിടെ ബോധമില്ലാത്തത് കൊണ്ട് എന്താണ് ഇതിനെ ചിത്തെന്നോ ജഡമെന്നോ സത്തെന്നോ അസത്തെന്നോ ഒന്നും നിർവചിക്കാൻ കഴിയില്ല എന്നാണ്. സുഖദുഃഖാദികളായ ദ്വന്ദ്വങ്ങൾ ഒന്നും അല്ല, ഇത് ദ്വന്ദ്വങ്ങളിലൊന്നും പെടുന്നില്ല. അനർവചനീയം എന്ന് പറഞ്ഞാൽ എല്ലാമായി കഴിഞ്ഞു, അതൊരു അവസ്ഥയാണ്. യോഗി എത്തിച്ചേരുന്ന അവസ്ഥ, യോഗി അനുഭവിക്കുന്ന അവസ്ഥയെന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെ അനുഭവമേ ഇല്ല. അനുഭവം ഉണ്ടെങ്കിൽ എന്ത് പറയാം, അസത്താണ് അല്ലെങ്കിൽ ചിത്താണെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഇത് അനുഭവത്തിന് അതീതമായിരിക്കുന്ന അവസ്ഥയാണ്, ഒരനുഭവം ഉറക്കം തന്നെ ഉദാഹരണം. ഉറക്കം പോലെ ഇരിക്കുന്നു, നമുക്കൊന്നും ഉറക്കത്തിലൊരു അനുഭവമല്ല. ഉണർന്നതിന് ശേഷം പലതും പറയും, സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല, അതൊന്നും ഉറക്കത്തിൽ പറയാൻ പറ്റില്ല. പറയാനും പറ്റുന്നില്ല, അതൊന്നും അറിയാനും പറ്റുന്നില്ല. ഉറങ്ങിക്കിടന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വപ്നമായി, ഉറങ്ങിക്കിടന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അതും സ്വപ്നമായി, അല്ലെങ്കിൽ ഉണർവായിരിക്കും. അപ്പോ അവിടെയും ഉറക്കത്തെ കുറിച്ചും പറയാം, അത് സത്തുമല്ല ജഡവുമല്ല. ഉറക്കത്തിൽ ആ അവസ്ഥയിൽ ഉണർന്നതിന് ശേഷം പറയുന്നതല്ല, ആ അവസ്ഥയെ കുറിച്ച് പറയണം. അവസ്ഥയെക്കുറിച്ച് ഉണർന്നതിന് ശേഷം ഇങ്ങനെ പറയാം, സത്തുമല്ല ജഡവുമല്ല, ചിത്തുമല്ല അസത്തുമല്ല, ഇങ്ങനെയെല്ലാം പറയാം. സുഖദുഃഖാദികളായ ദ്വന്ദ്വങ്ങൾ ഒന്നുമല്ല, ഇതാണ് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അനുരോചനീയമായിരിക്കുന്ന ഇതിൽ നിന്നും സൃഷ്ടിയാദികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്യാശ്ചര്യം. സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് സൃഷ്ടിയാദി. ഇതിനാധാരമായിരിക്കുന്ന തത്വം ഇതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു തത്വത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിർവചിക്കാൻ പറ്റത്തില്ല, അനുവചനീയമാണ്. ഈ സൃഷ്ടിയെ നിർവചിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനെ അനുവചനീയം എന്ന് പറയുന്നത്. അത്യാശ്ചര്യം എന്ന് പറയാം, നിർവചിക്കാൻ പറ്റുന്നു. സാധാരണഗതി നിർവചിക്കേണ്ടത് സത്താണോ അസത്താണോ എന്നാണ്, അത് സാധ്യമല്ല. അനുവചനീയം എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥത്തിൽ പറയുമെന്നും അനുവചനീയം നിർവചിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത് അങ്ങനെ സാധാരണ പറയും. അപ്പോ ഈ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണോ അത് വാക്കുകൊണ്ടൊന്നും പറയാൻ കഴിയാത്തതാണ്. പിന്നെ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ പറയും. അത്യാശ്ചര്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അങ്ങനെയാണ്, അത് സത്യമാണ് എന്നുവെച്ചാൽ ഒരിക്കലും മറയാത്ത സത്യമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതും മറഞ്ഞു പോകും. അത്യന്ത അസത്താണ്, ഒരിക്കലും പ്രകടമാകാത്ത, നമ്മുടെ അനുഭവത്തിന് വിഷയമാകാത്ത അസത്ത്, അങ്ങനെയും പറയാൻ പറ്റില്ല, ഇത് പ്രകടമാകുന്നു. പ്രപഞ്ചത്തെ സംബന്ധിച്ച് സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് അനിർവചനീയമാണ്, അത്യാശ്ചര്യമാണ്. ഇനി ഇതിന്റെ കാരണമായിരിക്കുന്ന തത്വമോ അവിടെ വാക്കേ പ്രവർത്തിക്കുന്നില്ല, പിന്നെ എന്തു പറയാനാണ്? അവിടെ വാക്കിനത് വിഷയമേ അല്ല, പ്രപഞ്ചം അങ്ങനെയല്ല, വാക്കിന് വിഷയമാണ്, മനസ്സിന് വിഷയമാണ്. പക്ഷെ സത്തെന്നോ അസത്തെന്നോ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്ന ഇതിന് കാരണമായിരിക്കുന്ന ഒന്ന് വാക്കിനെ വിഷയം, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയുന്നത് ബ്രഹ്മം ആനന്ദം എന്നല്ല, ആത്മാവ് സത്യചിത്ത ആനന്ദം എന്നെല്ലാം പറയുന്നതോ അതെന്താണ്? സ്വാഭാവികമായിരിക്കുന്ന തത്വം അനേക ഉപാധികളിലൂടെ പ്രകടമായിരിക്കുന്ന തത്വത്തെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നത്. അത് സച്ചിദാനന്ദമാണ്, നിത്യമാണ്, നിത്യശുദ്ധ ബുദ്ധമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതിന് ഉപാധിയായിരിക്കുന്നു പലതരത്തിൽ. ഇപ്പൊ നമ്മൾ സുഖം അനുഭവിക്കുന്നു, സുഖം നമുക്ക് അനുകൂലമായിരിക്കുന്നു, സുഖത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അപ്പോ നമ്മൾ പറയുന്നു അത് സുഖസ്വരൂപമാണ്. അപ്പോ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിനെ സുഖം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ നിത്യത ആഗ്രഹിക്കുന്നു, ആരും നശിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നും ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തന്റെ നാശത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിത്യത നമുക്ക് അനുകൂലമായിരിക്കുന്നു, ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ആ നിത്യതയിലൂടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിത്യം എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഉപാധികൾ കൂടി അറിവെന്ന് പറയുന്ന ഉപാധിയിലൂടെ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിന് ചിത്തെന്ന് പറയുന്നു. ഉപാധികളിലൂടെയാണ് നമ്മൾ അതിനെ വ്യവഹരിക്കുന്നത്. ഉപാധിരഹിതമായി വ്യവഹരിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് സുഷുപ്തി അവസ്ഥ. ഇതാണ് ഈ അദ്വൈത ശാസ്ത്രങ്ങളിൽ മുഴുവൻ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് വരികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. എല്ലാവരും പറയുന്നത് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അദ്വൈതത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ. ഇത് ഗുരുദേവൻ ആദ്യമായി പറഞ്ഞതോ കണ്ടുപിടിച്ചതോ ഒന്നുമല്ല, അനേക ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം കേൾക്കുന്നവർക്ക് നമുക്കിതൊരു പുതിയ കാര്യമാണ്, കേട്ടിട്ടുള്ളവർക്ക് പഴയ കാര്യം, അനേകം നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ സംഭവം കണ്ടുപിടിച്ചത്. പിന്നെ ഇതിനെ വിശദീകരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ രീതിയും, അതിൽ പുതുമാണ് ഗുരുദേവൻ അതിന് വിശദീകരിക്കുമ്പോൾ തന്റേതായ ഒരു ശൈലിയിൽ വിശദീകരിക്കും, അതിൻ്റെ ഒരു പുതുമ ഉണ്ടാവും. സംഗതി ഇത് മുമ്പ് പറഞ്ഞത് തന്നെ പുതിയൊരു സംഭവം, പുതിയ സംഭവം കണ്ടെത്തിയതാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാട് ഗുരുവിന്റെ ദർശനമാണ് എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ച് പറയുന്നു, ആ തത്വത്തെ ആശ്രയിച്ചിട്ടുണ്ട്. തത്വം ഒരുപാട് പേര് ചർച്ച ചെയ്തു, ഇതേ രൂപത്തിൽ ഈ പറയുന്ന രൂപത്തിൽ തന്നെ. അതുകൊണ്ടാണ് വാസിഷ്ഠവും അതുമെല്ലാം പറയുന്നത്. ഇങ്ങനെ അനുരോചനീയമായിരിക്കുന്ന ഇതിൽ നിന്നും സൃഷ്ടിയാദികൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് അത്യാശ്ചര്യമാണ്. അതൊന്നും നിർവചിക്കാൻ പറ്റുന്നില്ല. അവിടെ ഈ സൃഷ്ടിയാദികൾ നടക്കുന്ന അത്യാശ്ചര്യമാണ്. അത് സൃഷ്ടിയെ കുറിച്ച് മുമ്പ് പറഞ്ഞു, ഇക്കാര്യം തന്നെ പറഞ്ഞു. ഇതെന്താണ്? ഇത് അനുരോചനീയമായിരിക്കുന്നു സൃഷ്ടി, അത്യാശ്ചര്യമായിരിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടായി ഈ പ്രപഞ്ചം ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ മഹാത്മ്യം അല്പബോധികളായ ആത്മാക്കൾ എന്തറിയുന്നു? അല്പബോധി എന്ന് വെച്ചാൽ മന്ദബുദ്ധി. മന്ദബുദ്ധികൾക്ക് ഇതിന്റെ മഹാത്മ്യത്തെ എന്ന് വെച്ചാൽ ഈ തത്വത്തിന്റെ മഹാത്മ്യത്തെ, ഇവിടെ പറഞ്ഞു സത്വമല്ല ചിത്തുമല്ല എന്ന് പറഞ്ഞ ആ തത്വത്തിന്റെ മഹാത്മ്യത്തെ, മഹത്വത്തെ, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവിന്റെ മഹത്വത്തെ, അല്ലെങ്കിൽ അറിഞ്ഞവരുടെ മഹത്വത്തെ എല്ലാം പറയാം. തത്വത്തിന് മഹത്വമുണ്ട്, മറ്റേ അറിവിന് മഹത്വമുണ്ട്, അതറിഞ്ഞവർക്ക് മഹത്വമുണ്ട്. ഇതൊന്നും മന്ദബുദ്ധികളായ ആത്മാക്കൾ എന്തറിയുന്നു? മന്ദബുദ്ധികൾക്കൊന്നും ഇതറിയാൻ അവരൊന്നും അറിയുന്നില്ല എന്നർത്ഥം. അപ്പോ അങ്ങനെ ഒരു തത്വത്തെ അറിഞ്ഞ ഒരാൾ പറയുന്നു ഇത് വളരെ മഹത്വമുള്ളതാണ്. അത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവന് മാത്രമേ ഇത് മഹത്വമുള്ളതാണെന്ന് തോന്നു. അത് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധി ഇല്ലാത്തവനാണ് എന്ത് പറയുന്നത്? മന്ദബുദ്ധി. മന്ദബുദ്ധി എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നവൻ പറയുന്നു. ഇത് ശിവലിംഗ സ്വാമിയുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടിരുന്നതാണ്. അതാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മ. ഇതുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ എഡിറ്റർമാർ, ആരാ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നു? ആര് ആദ്യം ഇത് പ്രസിദ്ധീകരിച്ചപ്പോ, ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചപ്പോ ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതെവിടെ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ വളരെ വിലപ്പെട്ട രേഖകളാണ്. ഇത് ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചല്ലേ? അതൊക്കെ ആരാ കളഞ്ഞ്? ഏത് വായി നോക്കിയ? കളയാൻ ആരെ ചുമതലപ്പെടുത്തി? അതൊക്കെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ വെറുതെ എഴുതിയിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എം എസ് ശാസ്ത്രികള് ശരിക്കും ഗുരുദേവന്റെ ഇവിടെ ഇരുന്ന ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് എടുത്തു വെച്ച് നോക്കി, ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്ക് അതൊക്കെ നോക്കി, അതുമായിട്ട് ഒത്തു നോക്കി ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചാണ്. അതിന്റെ ഓരോന്നിന്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു നിന്നടത്തു നിന്ന് കിട്ടിയതാണ്. നാളെ ഒരു കാലത്ത് ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതെങ്ങനെ അറിയും? നിങ്ങളൊക്കെ ഇതിൽ പുസ്തകം അത് നോക്കാൻ നടത്തുന്ന ആൾക്കാർ ബോധം വേണ്ടി ഇറങ്ങിയെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അല്ലേ ഇറക്കുന്നത്? ഇറക്കുക പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ട്, പുസ്തകം. ഏതെഡിഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന കാലത്ത് എന്റെ കയ്യിൽ കിട്ടിയ പുസ്തകം. അല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? ഇതിന്റെ ആധികാരികമായ രേഖകളല്ലേ അതൊക്കെ? അപ്പൊ ഈ എഡിറ്റർമാർ ഇതൊക്കെ എടുത്ത് കളയുന്നതാണ്. അവർ വിചാരിക്കും അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇതെന്തൊക്കെ ഇതിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ. വായിച്ച് ഞാൻ മുമ്പ് ഒരിക്കൽ ഇവരോട് പറഞ്ഞാണ്, സ്വാമി വിശുദ്ധാനന്ദ പ്രസിഡന്റ്. അപ്പൊ ഉത്തരവാദിത്വമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ പ്രസിഡന്റായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ കളഞ്ഞിട്ട് പാവം അറിഞ്ഞില്ല, ഇതൊന്നും അറിഞ്ഞില്ല. ശരി വെച്ചതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അറിയണം. ഇതിൽ തന്നെ നോക്ക്, സ്തോത്രകൃതികൾ ഒരു വിഭാഗം. ശരി, സമ്മതിച്ചു. പണ്ട് ശാസ്ത്രി സാർ എഡിറ്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പ്രബോധനാത്മകൃതി. എന്താ ഈ പ്രബോധനാത്മകൃതി? എന്താ അതിന്റെ അർത്ഥം? ഈ ബുക്കിനകത്ത് അങ്ങനെ പക്ഷെ അതിനകത്ത് വേറെ അല്ല. ഈ പ്രബോധനാത്മകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഇത് എഴുതുന്നത്? എന്താ അതിന്റെ അർത്ഥം? എഡിറ്റ് ചെയ്ത ഒരാൾ എഴുതുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? എന്താ ഈ പ്രബോധനാത്മക കൃതി എന്ന് പറഞ്ഞു, ഇതിനെന്താ അർത്ഥം? എഴുതിയുടെ പറയാൻ ബാധ്യസ്ഥയുണ്ട്. ദാർശനിക കൃതി. ഈ പ്രബോധനവും ദാർശനികവും തമ്മിൽ എന്താ വ്യത്യാസം? പ്രബോധനം സാമൂഹ്യമായിട്ട്. അപ്പൊ ആത്മോപദേശ ശതകം അത് പ്രബോധനമല്ലേ? ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഒരു പ്രബോധനമല്ലേ? അതാണ് പറയുന്നത്. അങ്ങനെ വരും, ഇങ്ങനെ ചെയ്യുമ്പോ അത് പോട്ടെ. അത് വേണമെങ്കിൽ അതിന് ദർശനമുണ്ട്, സ്തോത്രങ്ങളിലും ദർശനവും വരും. അതിപ്പോ ഈ പറയുന്ന ദാർശനിക കൃതി എന്ന് പറഞ്ഞു, ഈ പറയുന്ന ജാതി നിർണയം എന്താ? അത് ദർശനത്തിൽ പെടുകയും. ജാതി ദർശനം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതൊക്കെ അസംബന്ധമാണോ? അങ്ങനെ അർത്ഥമുണ്ടോ പ്രബോധനത്തിന്? ആത്മീയത്തെ പ്രബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രബോധനാവത്തില്ലേ? ഏത് ഭാഷ? ആത്മീയ കാര്യങ്ങൾ ഒരാൾ പ്രബോധിപ്പിക്കുകയാണ്, അത് പ്രബോധനാവത്തില്ലേ? ഇങ്ങനെയുള്ള തെറ്റായ ധാരണ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്താണോ ജാതിയെ കുറിച്ച് പറഞ്ഞാൽ അത് പ്രബോധനമാകും, ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ പ്രബോധനം ആകത്തില്ല. ഇങ്ങനെയുള്ള അറിവില്ലായ്മയാണ്. അത് യാതൊരു അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ ഒരാൾ എഡിറ്റ് ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷെ ചോദിച്ചാൽ സമാനം പറയണ്ടേ? എന്താണ് ഈ പ്രബോധനം എന്ന് പറഞ്ഞത്? ആത്മോപദേശം പ്രബോധന കൃതിയില്ലേ? അപ്പൊ ഈ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ ധരിച്ചിരിക്കുന്നത്? അപ്പൊ അതിന്റെ തന്നെ അർത്ഥം ശരിക്കും അറിയത്തില്ല. സംസ്കൃതം അറിയത്തില്ല, മലയാളം അറിയത്തില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് നമ്മള് അതുപോലെ അനുകരിക്കും. മൂഢ പരപ്രത്യ നേയബുദ്ധി എന്ന് പറയും. മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പുറകെ പോകുന്നതാണ് മൂഢന്മാർ. ഇവിടെ കുറെ മൂഢന്മാരുണ്ട്. എന്ന് എനിക്ക് പറയേണ്ടി വരും. അതിനൊന്നും അർത്ഥമുള്ള കാര്യങ്ങളല്ല. അങ്ങനെ തിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ സ്തോത്രങ്ങളൊന്നും തിരിക്കാം. ഇതില് പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയും വേണ്ട. ഗുരുദേവ കൃതികൾ അത്ര വേണ്ട. കാരണം ഇതിനകത്ത് ഗദ്യകൃതികളില്ല, പദ്യകൃതികളില്ല. മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ രണ്ടേ തിരിക്കാൻ പറ്റും. ഒന്ന് ഗദ്യകൃതി, മറ്റൊന്ന് പദ്യകൃതി. ഒരു വിവാദമില്ലാത്ത രീതിയിൽ പദ്യങ്ങളും ഗദ്യങ്ങളും ഇത്രയേ ഉള്ളൂ. ബാക്കി വരുന്നതൊക്കെ ഇപ്പൊ പിന്നെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിനകത്തും ദർശനം വരും. ഇപ്പൊ എന്താണ് ദൈവദശകൾ, അതിനേതിപ്പെടുത്തും സ്തോത്രമല്ലേ? അപ്പൊ അതിനൊന്നും പോകാതിരിക്കുന്ന നല്ലത്. അപ്പൊ പിന്നെ ദർശനം എന്തെന്ന് നിർവചിക്കേണ്ടി വരും. ഇത് വെറുതെ ദാർശനികം എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ ദാർശനികന്മാരെന്നും പറഞ്ഞൊക്കെ എഴുതുന്നതാണ്. എന്താണ് ദർശനം എന്നുള്ള അറിയാൻ വയ്യാതെ പിന്നെ തർജ്ജമകൾ അതിലാണെങ്കിൽ പറയാം. ഈശോവാസി പുരുഷത്തും തിരുക്കുറലും തർജ്ജമ എന്ന് പറയുന്നത് ശരിയാണ്. ഗദ്യകൃതികളുണ്ട്. അതുകൊണ്ട് ഈ പ്രബോധനം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥം അങ്ങനെ ഏതാണ് സദാചാരം ഒന്നും ഇവിടെ ഇതിന്റെ അകത്ത് സദാചാരം ഒന്നും ഇതിന്റെ അകത്ത് ഇങ്ങനെയാണ്. അല്ല, ബാക്കിയുള്ളവരെങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു? ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. എന്ന് വെച്ചാ എല്ലാരും ധരിക്കും, ഇവിടെ ഉള്ളവർക്കും ബോധമില്ലാന്ന് ധരിക്കില്ല. ആരെങ്കിലും ലോകത്ത് ബോധമുള്ള കാണാതിരിക്കും? ആരെങ്കിലും കാണുന്നുണ്ടോ ഇത് ചിന്തിക്കുന്നവര്? ശരി.